വരുന്ന തത്ര സാധു അഗ്രേ സാധു അഗ്രഹ മുമ്പ് നിൽക്കാൻ യോഗ്യൻ അഗ്രൻ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥം. അഗ്രശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? പ്രഹിതാദത്ത് വന്നു. അഗ്രിയ ലോപിച്ചു യകാരം അഗ്രഹം. സാമസ് സാധു സാമന്യ സാമഗാനങ്ങൾ ചൊല്ലുന്നതിൽ മെടുക്കൻ. സാമൻ ശബ്ദമാണ്. എത്തു വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? ഏച്ച അഭാവകർമ്മണോഹോ. യകാരം പരമേരിക്കുമ്പോൾ ഭാവകർമാർത്ഥം അല്ലെങ്കിൽ പ്രകൃതിഭാവം വരും. സാമന്യ ഇതിലൊന്നും പ്രക്രിയ വിശേഷിച്ചൊന്നുമില്ല. അടുത്ത് പറയുന്നു, ഏച്ച അഭാവകർമ്മണോ രീതി പ്രകൃതിഭാവ. കർമ്മണി സാധു കർമ്മൻ യ എന്തുവന്നു? അഭാവകർമ്മണോ പ്രകൃതിഭാവം. കർമ്മണ്യ നത്വം വന്നു. ശരണേ സാധു ഇവിടെ ശരണ ശരണ എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. ശരണ ശരണേ സാധു ശരണ്യൻ രക്ഷകൻ രക്ഷിക്കാൻ ശേഷിയുള്ളവൻ. അതാണ് ദേവദാസുവിലും മറ്റും ശരണ്യ വിഭവം എന്നെല്ലാം ഉപയോഗിക്കുന്നത്. രക്ഷിക്കുന്നവൻ സഭായ സഭ്യ സഭാശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? യാ വരുന്നു. സഭായാം സാധു എന്ന് വെച്ചാൽ ഒരു സഭയിൽ പോയിരുന്ന് വർത്തമാനം പറയുന്നതിന് യോഗ്യതയുള്ളവൻ സഭ്യൻ. അതുകൊണ്ടാണ് സഭ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സാറിന് പിന്നീട് പ്രചാരത്തിൽ വന്നപ്പോൾ എന്തായി? സഭ്യൻ സദാചാര നിഷ്ഠയുള്ളവൻ എന്നൊക്കെ വന്നു. വാസ്തവത്തിൽ സഭയിലിരിക്കുന്നതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അതിനൊക്കെയുള്ള യോഗ്യത ഉള്ളവൻ. അതാണ് പിന്നീട് സദാചാര നിഷ്ഠ ഉള്ളവനായിട്ട് വന്നത്. ഇതിനകത്ത് കുറേയധികം സൂത്രങ്ങൾ വരുന്നുണ്ടെന്നും ഇവിടെ ഇപ്പം മാത്രമേ വരുന്നുള്ളൂ. സമാന തീർത്ഥേ വസതി സതീർത്ഥ്യ. തീർത്ഥനെന്ന് പറഞ്ഞാൽ ഗുരു. സമാനത്തിന് സ ആദേശം വരുന്നു. സതീർത്ഥ്യൻ എന്ന് പറഞ്ഞാൽ സമാന തീർത്ഥത്തിൽ വസിക്കുന്നവർ. തീർത്ഥം ഗുരു. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ അധ്യയനം ചെയ്യുന്നവരെല്ലാം സതീർത്ഥ്യന്മാരാണ്. അങ്ങനെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ട്. സമാനോദര ശൈലി സോദര്യ. അവിടെ സമാനത്തിന് സ വന്ന് ഒരു ഉദരത്തിൽ ശയിക്കുന്നവർ സോദര്യം. ഇങ്ങനെ കുറെ അധികം ശബ്ദങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം സിദ്ധാന്തം ചെയ്യും. എത്തിനപവാദമായിട്ടൂടെ പല സൂത്രങ്ങളും വരും. ഠഞ്ഞു വരും, യാവരും, കഥായാം സാധു കാഥിക, അതിഥിഷു സാധു ആദിത്യ ഠഞ്ഞു വന്ന് ഈക്ക വന്നിട്ട് അങ്ങനെയെല്ലാം ധാരാളം വരുന്നു. അധ ഛ യതോരധികാരം. ഇവിടെ രണ്ടും വരുന്നുണ്ട്, ഛായും വരുന്നുണ്ട്. പ്രാക്രീതച്ഛ ഇതേ പാദത്തിൽ തന്നെയാണ്. ഒരു പത്ത് മുപ്പത് സൂത്രം കഴിയുമ്പം എന്ത് വരുന്നു? തേനക്രീതം വരും. അതുവരെ ഉള്ള അർത്ഥങ്ങളിൽ ഛ വരുന്നു. തേനക്രീതം ഇത്യത പ്രാക്ഷോ അതിക്രിയത. അടുത്ത പേജ് കൊടുത്തിരുന്നത് 5.1.37 ക്രീതം, 5.1.1 അതുവരെ. ഓ ഗവാദിഭ്യോ യത്, വർണ്ണാന്ത പ്രാകൃതാദിത്യേവ വർണ്ണാന്താത് ഗവാദിഭ്യസ്ത യത് സ്യാത് ഛസ്യ അപവാദ. ശംഗവേ ഹിതം ശംഗവ്യം ദാരു. ശംഖു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റി കുറ്റി കുറ്റിയടിയുന്നു. ഇവിടെ ശംഖു എന്ന് പറഞ്ഞാൽ അതിന് യോജിച്ച തടി, അതാണെന്ത്? ശംഖവ്യം. ശംഖവേഹിതം ശംഖവ്യം. ശംഖു ശബ്ദത്തിൽ നിന്ന് എന്തു വരുന്നു? ഹിതാർത്ഥത്തിൽ എത്തുവന്നു. എത്തുവന്നാൽ എന്തുവരും? ശംഖുവിൽ നിന്നെത്തുവന്ന ഓർ ഗുണ, ഗുണം വന്നു. പിന്നെ വന്തോയി പ്രത്യേ ശംഖവേഹിതം ശംഖവ്യം. ആണി കുറ്റി ഇതിനൊക്കെയാണ് ശംഖു എന്ന് പറയുന്നത്. ദാരു, ദാരുവിന്റെ വിശേഷണമായി ദാരു നംസലിംഗമാണ്. ദാരു ദാരുണി ദാരുണി ശംഖവ്യമാണ്. ഗവാദി എന്ന് പറയുന്ന ഒരു ഗണമാണ്. അതില് ഗവേ ഹിതം, ഗോവിന് ഹിതമായത്. ഗോവിൽ നിന്ന് എന്ത് വന്നു? എത്ത് വന്നു. വന്നു വരുന്നു ഗവ്യം. എന്നുമ്പ് വന്നിട്ടുണ്ട് അവിടെ വന്ദോയപ്പുറത്തെ. അന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഇത് മാത്രമല്ല, ഗോരാജാതി പ്രസംഗേ യത് നേരത്തെ വന്നിട്ടുണ്ട്. ഇത് വിശേഷിച്ചുകൂടെ വിധിക്കുന്നു. ഏതർത്ഥത്തില്? ഗവി എന്ന് പറയുമ്പോൾ പശുവിന് ഇതായിട്ടുള്ള പുല്ല് പിണ്ണാക്ക് എല്ലാം ഗവ്യമാണ്. ഗോപയസ്വർ എത്ത് വരും ഗവ്യം. അത് സംഗതി വേറെ. ഗോമയം വരും, അത് വേറെ. ഇതൊക്കെ അർത്ഥം അതാണ്. ഗവ്യം എന്ന് പറയുന്നത് ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അർത്ഥം തീരുമാനിക്കണമെങ്കിൽ പ്രത്യേകത അറിഞ്ഞിരിക്കണം. പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിൽ അല്ല, ഗോവിന്റെ വികാരാർത്ഥത്തിലാണ് ഗവ്യം. ചാണകം, ചാണകമല്ല, മൂത്രം അതല്ല, എല്ലാത്തിനും ചേർത്ത് പറയും. നാഭി നഭഞ്ച നഭ്യോ അക്ഷ. നാഭി നാഭയേ ഹിതം. നാഭി എന്ന് പറയുന്നത് രഥചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ആ ഹോള്, കാളവണ്ടിയുടെ ആക്സിൽ കടത്തിവിടുന്ന കയറ്റിവെക്കുന്ന ആ ഹോളിനെയാണ് എന്ത് പറയുന്നത്, നാഭി, രഥനാഭി. ഇവിടെ നാഭി എന്ന് പറയുന്നതുകൊണ്ട് മനുഷ്യ നാഭി എടുക്കാൻ പാടില്ല, കാരണം അത് പ്രത്യേകം പറയുന്നുണ്ട് അടുത്ത് ശരീരാവയവാത്. ശരീരാവയവമായ നാഭി എടുക്കാൻ പാടില്ല, രഥത്തിൻ്റെ നാഭിയെ തന്നെ എടുക്കും. അതിന് ഹിതമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എത്ത് വരും, പിന്നെ എന്തുവരും, നാഭിക്ക് നഭ വരും. നഭ്യോ എന്താണ്, അക്ഷം എന്ന് പറഞ്ഞാൽ ശരിയായ വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അഹോള്. അതിൻ്റെ അകത്തത് സ്മൂത്തായി കിടന്നു കഴിഞ്ഞാലേ വീല് കറങ്ങത്തുള്ളൂ. അത് ആശാരി പണിതെടുക്കുമ്പോൾ പറയുന്ന ആക്സിലിൻ്റെ സൈസ് അനുസരിച്ച് നല്ലവണ്ണം പണിതെടുക്കുന്ന ആ നാഭിയെക്കുറിച്ചാണ് പറയുന്നത്. നഭ്യമാണ് എന്നുവെച്ചാൽ അതിനകത്ത് ഈ അക്ഷം ഇരിക്കുന്നതുകൊണ്ട് അക്ഷത്തിന് പേര് വന്ന് എന്താണ്, നഭ്യം. നാഭിക്ക് ഹിതമായിരിക്കുന്നു. അത് നല്ല നാഭി നല്ലവണ്ണം ഉണ്ടാക്കി അക്ഷവും നല്ല തരത്തിലുണ്ടാക്കി ഫിറ്റായിരിക്കുന്നു, അവിടെ സ്മൂത്തായി കറങ്ങുന്നു. അതുകൊണ്ട് നാഭിക്ക് ഹിതമായത് എന്ത്, അക്ഷം. അപ്പം നാഭി നന്നായിരിക്കണം, ആക്സലും നന്നായിരിക്കണം, എന്നാലേ അക്ഷം നഭ്യമാകത്തുള്ളൂ. അതുങ്ങളൊന്നും ശരിയല്ലെങ്കിൽ അവിടെ കറങ്ങത്തില്ല. പണ്ടത്തെ എഞ്ചിനീയറിംഗ് നഭ്യ അക്ഷ. അക്ഷത്തിൻ്റെ വിശേഷണമാണെന്ത്, നഭ്യം. നഭ്യം അഞ്ജനം. നാഭിക്ക് ഹിതമായ ഏതായാലും ശരി, ഇവിടെ നാഭിയെ പ്രൊട്ടക്ട് ചെയ്യണം, നല്ലവണ്ണം കറങ്ങണം, പിന്നെ അക്ഷത്തെ പ്രൊട്ടക്ട് ചെയ്യണം, എല്ലാം വേണം. അനുഭവിക്കുന്ന സാധനമാണ് ഗ്രീസ്. നഭ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീസ്. നാഭിക്ക് ഹിതമാണ്. അപ്പൊ നഭ്യം എന്ന് പറഞ്ഞാൽ അക്ഷം മാത്രമായിരിക്കണമെന്നില്ല, നാഭിയിൽ ഉപയോഗിക്കുന്ന ഏത് സാധനം ശരിയോ നാഭിയോട് ബന്ധപ്പെട്ടതാണ്, നാഭിക്ക് ഹിതമായിരിക്കണം. മുഖ്യസ്ഥാനം നാഭിയാണ്, അതിന് ഉപയോഗിച്ചതായിരിക്കണം. അത് അക്ഷമായാലും കൊള്ളാം, അഞ്ജനമായാലും കൊള്ളാം. പഴയകാലത്ത് എണ്ണയും മറ്റും ഇടും രഥത്തിനും മറ്റും. ഈ ഗവാദി ശബ്ദത്തിലാണ് വളരെ രസകരമായൊരു ശബ്ദം വരുന്നത്, ശൂന്യം. ശൂന്യ ശബ്ദം ഏതിൽ നിന്നാണ് വരുന്നതെന്ന് കേട്ടാൽ അതിശയിക്കും. ഏതിൽ നിന്നാണ്, പട്ടിയിൽ നിന്ന്. എന്തുകൊണ്ട്, ഇന്നത്തെ പട്ടികളല്ല. ഇന്നത്തെ പട്ടികളെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് അത് ബെഡിലും സോഫയിലുമൊക്കെ കിടക്കത്തുള്ളൂ. ഇന്നത്തെ വലിയ സൗഭാഗ്യം ചെയ്ത പട്ടികൾ, അതിനുവേണ്ടി അതിന് വീട്ടിൻ്റെ അകത്ത് തന്നെ മനുഷ്യനെ പോലെയുള്ള എല്ലാ സ്ഥാനവും എല്ലാ ഭാഗ്യവും ഇന്നത്തെ പട്ടിയെക്കൊണ്ട് പുണ്യം ചെയ്ത ആത്മാക്കളാണ്. പണ്ടത്തെ പട്ടിയുടെ കാര്യം പറയണം. പട്ടി, പണ്ടത്തെ പട്ടികൾ എന്താണ്, എവിടെയെങ്കിലും ആരും ഉപദ്രവം ചെയ്യാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കിടന്നുറങ്ങും, ആരും ഉപദ്രവിക്കാത്ത സ്ഥലം. അത് ഏതെങ്കിലും മൂലയ്ക്കോ മനുഷ്യന്റെ ശല്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം, പിള്ളേരൊന്നും കല്ലുപറക്കേറിയാത്ത സ്ഥലം. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലം ഈ പട്ടി പോയി കിടക്കാൻ തുടങ്ങിയാണ് ശൂന്യം എന്നുള്ള പേര് വരാൻ കാരണം. ശ്വൻ ശബ്ദമാണ് അതിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ഏ സൂത്രം വന്നത്? ശ്വശ്വാനു ശ്വാനോ ശ്വാനോ ശ്വാനു മഹോനാം അതദ്ധിതേ സംപ്രസാരണം വന്നു. ശുൻ ശുനഃ ശുനാ ശുനേ ശുന ശുന ശുനി അങ്ങനെ നമ്മൾ പഠിച്ചതാണ് ശുനേഹിതം. ഇപ്പൊ പട്ടി ഇങ്ങനെ പോയി കിടന്ന് കിടന്ന് കിടന്ന് ആ സ്ഥലത്തിന് പേര് വന്നുണ്ടായി. പട്ടിക്ക് കിടക്കാൻ പറ്റിയ സ്ഥലം. ശ്വൻ ശബ്ദത്തിൽ നിന്ന് എത്തു വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗണത്തിൽ വിധിക്കുന്നുണ്ടെന്നാണ്. വികല്പമായിട്ട് ദീർഘം വിധിക്കുന്നു, സമ്പ്രസാരണം വരുന്നു, ബാക്കി ഇടപാടുകളെല്ലാം വന്നിട്ട് എന്ത് വരും? ശ്വന് സമ്പ്രസാരണം വന്നു, സമ്പ്രസാരണ പൂർവ്വരൂപം വന്ന് ദീർഘം വന്ന എന്തായി? ശൂന് യ ഏജ ഭാവകർമ്മണോഹോ പ്രകൃതിഭാവം വന്ന എന്ത് വരും? ശൂന്യ ശൂന്യഹ എന്നും വരാം. അങ്ങനെ പട്ടി ഒരു മഹത്തായ പദം സൃഷ്ടിച്ചു. നിസ്സാരക്കാരനല്ല പട്ടി. കാരണം എന്തുകൊണ്ട്? ശൂന്യം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായൊരു പദമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭാഷകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലേ ശൂന്യം. അത് ശൂന്യം എല്ലാ ഭാഷയിലും ഉപയോഗിക്കും. തമിഴിലുണ്ടോ? ഉണ്ടോ? ഉപയോഗിക്കും എല്ലാ ഭാഷകളിലും അത് ഉപയോഗിക്കും. അവര് ശൂന്യം എന്ന് പറയത്തില്ല, അവനെ ശൂന്യം എന്ന് പറയും. ഉപയോഗിക്കും എല്ലാ ഭാഷകളിലും സംസ്കൃതത്തിൽ കടന്നു വന്നത്. പ്രാദേശികമായി കാണും, പക്ഷെ സ്വാധീനം കൊണ്ട് എല്ലാത്തിനും കടന്നു വരും. ഉപയോഗിച്ച തെറ്റ് പറഞ്ഞ് ഉപയോഗിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. സീറോ അല്ല, ഒഴിഞ്ഞ സ്ഥലം, ഇടം. സീറോ എന്നുള്ള ഇതിലല്ല, അതിൽ നിന്ന് തന്നെയാണ് സീറോയും വന്നത്, ഒഴിഞ്ഞത്. അതിന് മൂല്യം, ഒറ്റയ്ക്ക് നിന്നതിന് മൂല്യമില്ല. അർത്ഥത്തിൽ തന്നെ അശൂന്യം, സീറോയ്ക്ക് നിന്ന്. ഹിന്ദിയിൽ ശൂന്യം ശൂന്യം ശൂന്യം എക് ഇങ്ങനെയൊക്കെ പറയും സീറോയ്ക്ക്. ഇത് തന്നെ സംഗതി, ഇത് തന്നെ ഗവാദിയിൽ നിപാതനം ചെയ്തു. ശുൻ ശബ്ദത്തിന് സമ്പ്രസാരണം വന്ന് സമ്പ്രസാരണ അശപൂർവം വന്ന് ദീർഘം വന്ന് എത്തും വന്നപ്പോ ശൂന്യ. അത് അത് ഉണ്ടായി വന്ന രീതിയാണ് രസകരമായിരിക്കുന്നത്. നായിൽ നിന്നുണ്ടായി വന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് പഴയ പട്ടികളെ സംബന്ധിച്ച്, ഇന്നത്തെ പട്ടികളെ സംബന്ധിച്ച് അത് ഒഴിഞ്ഞ സ്ഥലം നോക്കിയല്ല പോകുന്നു. പിന്നെയോ രാജകീയമായി ബെഡ് അതിലൊക്കെ അത് കിടക്കത്തുള്ളൂ. അപ്പൊ അതിൽ നിന്നും ഉണ്ടാകത്തില്ല ഈ പദം. ഇല്ല, അവിടെ മനുഷ്യൻ കിടന്നാലും അതിന് കിടക്കാമല്ലോ. പണ്ട് മനുഷ്യൻ കിടക്കുന്നിടത്ത് കിടക്കാൻ പറ്റുമോ? മനുഷ്യന്റെ പുറത്ത് കയറി കിടക്കാതിന് പണ്ടതൊന്നും പറ്റില്ല. പട്ടി എന്ന് പറഞ്ഞാൽ അതിനെ തൊടത്തില്ലല്ലായിരുന്നു. ദൂരെ ഉച്ചിഷ്ടം കഴിക്കുന്ന ജീവിയല്ലേ പണ്ട്. ഇന്ന് പട്ടിക്ക് ഉച്ചിഷ്ടമൊന്നും ആരും കൊടുക്കത്തില്ല. അതിന് ഈക്വൽ സ്റ്റാറ്റസാണ് മനുഷ്യന്റെ. അടുത്ത് തസ്മൈ ഹിതം വത്സേഭ്യോ ഹിതോ വത്സിയോ ഗോധു പ്രകൃതച്ഛവം വസ്ത്രങ്ങൾക്ക് ഹിതമായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിക്ക് ആവശ്യത്തിന് പാല് കൊടുത്തിട്ട് ബാക്കി കറന്നെടുക്കുന്നവൻ, അതാണ് വത്സ്യനാര് ഗോധുക് ഗാം ദോഗ്ധീരി ഗോധുക് എന്ന് പഠിച്ചിട്ടുണ്ട്. ഏ സൂത്രം വന്നവിടെ ധാതേർ ധാതോർ ഘ ഒന്നുകൂടെ ഇതൊന്ന് പ്രധാനപ്പെട്ട ഏകാച്ചോഭ്യസ്യ ഓർത്തെടുക്കണം. ബാക്കി ജസ്സു ചർത്തങ്ങൾ വന്നപ്പോ എന്തായി സമാസം വരുന്നത്? എങ്ങനെ സമാസം എങ്ങനെ കൊണ്ടുവരുന്നത്? സമാസം എങ്ങനെ വന്നു എന്നാണ് ഉപപദം അതിങ്ങി കർമ്മ ഉപപദമായിരിക്കുമ്പോ എല്ലായിടത്തും സമാസം വരുന്നത് ഉപപദം അതിങ്ങി പ്രകാരമാണ്. ധാരാളം പ്രയോഗിക്കുന്ന ഒരു സമാസം. പൂർവത്തിലൊരു പദം ഉണ്ടെങ്കിൽ അത് തന്നെ ബാക്ക് വരുന്നത് നിനി വരുന്നത് നിനി ഇങ്ങനെയുള്ള പ്രത്യേകം കർമ്മണ്യ അണ്ണിന് ശേഷം പല പ്രത്യയങ്ങളും ഇരിക്കുന്നുണ്ട്. സുപ്യജാതു നിനി താച്ചില്യ ധാരാളം ഉപയോഗിക്കുന്നതാണ്. നിനി താച്ചില്യ നിനി പിന്നെ പൊതുവായിരുന്നതാണ് കിപ്പിച്ച അത് കഴിഞ്ഞ് വരുന്നുണ്ട്. എന്താണ് ഉദാഹരണം പറഞ്ഞത്? മുഖാശ്രത് ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളെല്ലായിടത്തും സുബന്ധബോധമായി ഒന്നാമത് അതുമായിട്ട് സമാസം വരുന്നത് ഉപബോധം അധികം. അത് കർമ്മം ഇരിക്കുമ്പോൾ അണ്ണ് ഓരോന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്ന് സപ്തമി അന്തം വരെയുള്ള ഏത് ഇരുന്നാലും സമാസം വരും ഉപബോധമായിരിക്കും. കൃഞ്ഞോ ഹേതു താച്ചില്യാനുലോമീഷ് അങ്ങനെ വരുന്നു. അങ്ങനെയെല്ലാം വരുന്നിടത്ത് ഗോധുക് വത്സീയം, ഇവിടെ ഗോധുക്കിനല്ല പ്രാധാന്യം വത്സീയം. വത്സ്യ ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? ഛ വന്നു, ഈയ വന്നു, അകാരം ലോപിച്ചു. വത്സീയം എന്ന് പറയുന്നത് എന്താണോ ഗോധുക്. ശരീര അവയവാ ദന്തേഭ്യോ ഹിതം, ദന്തശബ്ദത്തിൽ നിന്ന് വന്നു എത്തുവന്നു. ദന്ത്യം ദന്തത്തിന് ഹിതമായിരിക്കുന്നത് ദന്ത്യം. കണ്ഠം കണ്ഠായ ഹിതം കണ്ഠം. നസ്യം നാസികായി ഹിതം. ഇവിടെ ഒരു വാർത്തയും ഉള്ളതാണ്, അത് കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. ഇല്ലെങ്കിൽ രൂപം എങ്ങനെ ശ്രദ്ധിക്കും? നസ്യം നാസികായ നസിക നസ്താദേശം. അവനോട് നസ്യം കൊടുത്തു, പക്ഷെ വാർത്തയും കൊടുത്തിട്ടില്ല. നാസികായ നസിച്ച സിദ്ധാന്തമതി കൊടുത്തിട്ടുണ്ട്. നാസിക ശബ്ദത്തിന് എന്ത് വരുന്നു? അതുകൊണ്ടാണ് നമ്മൾ ഈ നസ്യം ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? നാസികയ്ക്ക് ഹിതമാണ് തൈലവും മറ്റും മൂക്കിലോട്ട് ഒഴിക്കുന്നത്, മരുന്നുകൾ. എങ്ങനെ? അത് വേറെ രണ്ടു മൂന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി മാത്രമുണ്ട് നാസികായ നസ്ച സിദ്ധാന്തം. മറ്റൊരു പൊതുവായ വാർത്തയും കൊടുത്തിരിക്കുകയാണ്. പല പ്രത്യയങ്ങളിലും വരും. ഇവിടെ സിദ്ധാന്തം ഇതിന് വരും നാസികായ നസിച്ച എന്ന് വരും. ആ വാർത്തയും സിദ്ധാന്തം മൂലത്തിൽ തന്നെ വരും. എന്നാലേ രൂപ ശ്രദ്ധിക്കൂ, ഭയമപ്പെടുത്തിരിക്കുന്ന വേറെ വാർത്തയുമാണ്. അപ്പോ ആ നസ് വരാതെ എങ്ങനെ നസ്യം നിശ്ശ്രദ്ധിക്കും? അങ്ങനെ ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്. അപ്പൊ അത് കൊടുക്കേണ്ടതല്ലേ? ആത്മൻ വിശ്വജന ഭോഗ ഉത്തരപദാത്. ഇത് പ്രാത്കൃതാച്ഛായുടെ അപവാദമാണ്. ആത്മാധ്വാനോഘേ ഏതോ ഘേ പ്രകൃത്യാസ്ഥ ആത്മനെ ഹിതം ആത്മനീനം വിശ്വജനീനം മാതൃഭോഗീണ. ആത്മശബ്ദം, വിശ്വജന ശബ്ദം, ഭോഗശബ്ദം, ഉത്തരപദമുള്ള ശബ്ദം, ഇതിൽ നിന്നെല്ലാം എന്ത് വരുന്നു? ഘ വരുന്നു. ആത്മനെ ഹിതം, എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മൻ ശബ്ദത്തിൽ നിന്ന് എന്ത് വരും? ഖ വരും. ഖ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അനേനീയ ബടകജകാം പ്രത്യാദീന ഈന വന്നിട്ട് ആത്മൻ ഈനം ആത്മനീനം. നകാരം ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ആത്മാധ്വാനം ഘേ ഏതോ ഘേ പ്രകൃത്യാസ്ഥ അധ്വനീന ആത്മനീന. അധ്വൻ വേറെ ആണ് ഇവിടെ അല്ല. അധ്വൻ ശബ്ദത്തിൽ നിന്ന് ഖ വന്നിട്ട് എന്ത് വരുന്നു? അധ്വനീനഹ എന്ന് പറയുന്നത്. അതുപോലെ ആത്മൻ ശബ്ദത്തിൽ നിന്ന് ഖ അവിടെ വിധിച്ചു, അതിൽ നിന്ന് എന്ത് വരുന്നു? ഈനായിരിക്കുമ്പോഴത്തേക്ക് എട്ടി ലോപിക്കേണ്ടതാണ്. നസ്തദ്ധിതെ ഏത് അഭാവകർമ്മണമൊന്നും വരത്തില്ല. ഇനണ്ണനീപത്തി വരത്തില്ല. അന്ന് വരത്തില്ല. അതൊക്കെയാണ് സാധാരണ പ്രകൃതിഭാവം വരുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം വിധിച്ചു. എന്താണ്? ആത്മശബ്ദത്തിന് ദുഃഖപരമിരിക്കുമ്പോൾ പ്രകൃതിഭാവം വന്നിട്ട് എന്തോരും? ആത്മനീനം. വിശ്വജനീനം, വിശ്വജനേഭ്യോ ഹിതം. ഇവിടെ വിശ്വജനം എന്ന് പറയുന്നതിന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഇത് കർമ്മധാരയ സമാസം തന്നെ ആയിരിക്കും. വിശ്വേ ജനാ വിശ്വജനാഹ അങ്ങനെ വരണം. വിശ്വോ ജനോ യേഷാം അങ്ങനെ വരാൻ പാടില്ല. വിശ്വസ്യ ജന അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹിതം എന്നുള്ള അർത്ഥത്തിൽ ചപ്രത്യം വരും. കർമ്മധാര സമാസത്തിൽ വിശ്വജന ശബ്ദത്തിൽ നിന്നെന്തോരും വിശ്വജന ഈന അകാരം ലോപിച്ച് വിശ്വജനീനം. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഹിതമായിരിക്കുന്നത് എന്നർത്ഥം. മറിച്ചാണെങ്കിൽ വിശ്വജനീയം ഛ വന്നിട്ട് വിശ്വസ്യ ജനം വിശ്വജനം, ആ ജനത്തിന് ഹിതമായിരുന്നാൽ വിശ്വജനീയം. ആ സിദ്ധാന്തമതി മൂലത്തിൽ തന്നെ വരും. ബൈമീനും കൊടുത്തിട്ടുണ്ട്. വിശേഷപ്പെട്ട എല്ലാ കാര്യങ്ങളും ബൈമീൻ വരും. മാതൃഭോഗീന ഭോഗ എന്ന് പറഞ്ഞ ശരീരം എന്തുകൊണ്ട് ഭുജ്യതേ അനേന അസ്മിൻ എന്നൊക്കെ പറയാം. ഇതിലിരുന്നുകൊണ്ടാണ് എല്ലാം അനുഭവിക്കുന്നത്. മാതൃ ഭോഗ എന്ന് വെച്ചാൽ മാതാവിന്റെ ശരീരം മാതൃഭോഗ. അതിന് ഹിതമായിരിക്കുന്നത് മാതാവിന്റെ ശരീരത്തിന് ഹിതമായിരിക്കുന്ന എന്താണ്? മാതൃഭോഗീന. അതായത് അത് സാറിന് പ്രയോഗിക്കുന്ന എവിടെയാണ്? ആ അമ്മയും കുഞ്ഞുമായിട്ടിരിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിന് എന്തൊക്കെയാണ്? ആ അതെ തന്നെ, അമ്മയ്ക്ക് ഹിതമായിരിക്കുന്നത്. അങ്ങനെയാണ് മാതൃഭോഗീന. ഇവിടെ ഖാവെന്ന് ഈന വന്നു കഴിഞ്ഞാൽ നത്വം വരും. അത് സിദ്ധാന്തമതിന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. തത്വബോധിനി, അതായത് സാറിന് രാമനാമാന്നിടത്ത് നത്വം വരുന്നില്ല. എന്തുകൊണ്ട്? സമാന പദമല്ല എന്ന് വെച്ചാൽ അവിടെ രണ്ട് പദമുണ്ട്. രണ്ട് പദമുണ്ടെങ്കിൽ പൂർവപദത്തിൽ നിമിത്തം ഇരിക്കുകയും ഉത്തരപദത്തിൽ നകാരം ഇരിക്കുകയും ചെയ്താൽ നത്വം വരത്തില്ല. ഇവിടെ രണ്ട് പദമില്ലേ? മാതൃഭോഗീന മാതൃഭോഗ മാതൃഭോഗീന അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ നത്വം വരുമെന്നുള്ളതാണ്. കാരണം ഇവിടെ രണ്ട് പദമുണ്ട്. സമസ്തപദം എന്ന് വെച്ചാൽ രാമനാമത്തിനടുത്ത് സമസ്തപദമാണ്, സമാസം വന്നു. പക്ഷെ അവിടെ വരത്തില്ല, ഇവിടെ വരും. അവിടെ എന്തുകൊണ്ട് വരത്തില്ല? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവിടെ രണ്ട് പദങ്ങളെയും പിരിച്ചെടുക്കാം. രാമശബ്ദം വേറെ, രഘുനാഥ രഘുശബ്ദം വേറെ, നാഥശബ്ദം വേറെ, പിരിച്ചെടുക്കാം. ഇവിടെ രണ്ട് പദമുണ്ട്, പക്ഷെ പിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. മാധുവ പ്രത്യേക പദമാണ്, ഭോഗ പ്രത്യേക പദമാണ്. പക്ഷെ ഇതിൽ നിന്ന് മാധുവ ഭോഗീണെന്ന് പിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മാതൃഭോഗ ശബ്ദത്തിൽ നിന്നാണ് പ്രത്യയം വന്നത്. അപ്പൊ ഈ പ്രത്യയം എന്ന് പറയുന്നത് പൊതുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിരിക്കാൻ വയ്യാത്ത പദങ്ങള് അതും സമാനപദമാണ്. അപ്പൊ സമാസം വന്നു കഴിഞ്ഞാൽ സമാനപദമാകും. എന്തുകൊണ്ട്? ഇവിടെ സമസ്ത പദത്തിൽ നിന്നും പ്രത്യയം വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പദമായി. അതുകൊണ്ട് അട്ടുപ്പാണുവായി അഭിപ്രകാരം നത്തും വരാം. അതങ്ങനെ പ്രത്യയം പറയാൻ കാരണം, ഭിന്നപദങ്ങളിൽ എവിടെയെങ്കിലും നത്തും കാണുന്നുണ്ടെങ്കിൽ അതിനും സൂത്രങ്ങളുണ്ട്. കുമ്മത്തീച്ച പോലെയുള്ള സൂത്രങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ആണോ കവർഗമുള്ള പദങ്ങളിൽ നിന്ന് നത്തും വരാം, അങ്ങനെ വന്നാണോ എന്ന് സംശയിക്കാം. പക്ഷെ സമാന പദത്തിന്റെ വ്യാഖ്യാനം ഇതാണ്, സമസ്ത പദത്തിൽ നിന്ന് പ്രത്യേകം ഒന്ന് ഒറ്റപ്പദമായി കഴിഞ്ഞാൽ അതും സമാനപദമാണ്. അപ്പൊ ഇവിടെ പൂർവ്വപദമല്ല, ഓരോ എന്ന നിമിത്തത്തിൽ നിന്ന് പരത്തിൽ ഇരിക്കുന്ന നഗാരത്തിന് നത്വം വന്നിട്ട് എന്തായി? അട്കുപ്പാണുവായി അഭിപ്രകാരം തന്നെ നത്വം വന്നു. ഇത് ചില സ്ഥലങ്ങളിൽ വരുമ്പം സംശയം വരാം, ഇത് രണ്ട് പദമല്ലേ? അതിന് സിദ്ധാന്തം തോന്നി ഇത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബൈമീനും അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്.